കണ്ണഞ്ചുന്നൊരു നാടുണ്ടിങ്ങ് കണ്ണാടിക്കൽ പേരാണ്. അടിതട ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. പൊരിനിറങ്ങിയ നേരത്തെല്ലാം വീര്യം കണ്ടത് നേരാണ്. കൊമ്പുകുലുക്കിയ വമ്പന്മാരിൽ മുമ്പേയുള്ളിവൻ ആരാണ്? കാല് കുത്തിയൊരേത് മണ്ണും കൈവണ്ണങ്ങിയതാണെന്നും ചീറ്റിയെത്തിയ കാട്ടുപോത്തും പോറ്റുമാറിയതായ മത്സരത്തിൻ നാളുറച്ചാൽ ഉത്സവത്തിൻ മേളമല്ലേ? ആളകമ്പടി ശിങ്കിടികൾ മുന്നൊരുക്കം പെരുതകൃതി. സൂര്യനെത്തും മുമ്പുണർന്നേ മേക്കരുത്തിൻ മുറകളുമായി മല്ലനവൻ കല്ലുറപ്പായി എല്ലുകളെ മാറ്റുകയായി. എണ്ണമിന്നും പൊന്നുടലിൽ പെണ്ണുങ്ങളോ കണ്ണുഴിഞ്ഞ് അടുപ്പിനുള്ളിൽ തീയണയാതടുക്കളകൾ പടക്കളമായി. ആട്ടിറച്ചി മുട്ടകളും നാട്ടിൽ വേറെ കിട്ടുകില്ലേ? ഗോതയതിൽ ആർഭരിക്കും കാത്തിരിക്കും കാറ്റുപോലും.